ஸ்ரீமத்யைகோதாயை நமஹ ஸ்ரீமதே ராமானுஜாய நமஹ ஸ்ரீமதே நிகமாந்த மகாதேசிகாய நமஹ ஸ்ரீமதே ஸ்ரீரங்கராமானுஜ மகாதேசிகாய நமஹ ஸ்ரீமதே ஸ்ரீவராஹ மகாதேசிகாய நமஹ குருப்யஸ் தத்குருப்யஸ்ச நமோ வாக்கமதீமஹே விருணீமஹே ச தத்ராத்யோ தம்பதி ஜகதாம்பதி ஸ்ரீவிஷ்ணுச்சித்தகுலநந்தனகல்பவல்லீ ஸ்ரீரங்கராஜஹரிச்சந்தனயோகதிருஷ்யாம் சாக்ஷாத் க்ஷமாம் கருணயா கமலாமிவாம்யாம் கோதாம்பரண்யசரணம் ப்ரபத்யே. நம சர்வேபியஹ. திருப்பாவை உபன்யாசே அத்ய ஷஷ்ட பத்யஸ்ய அர்த்தம் ஶ்ராவயாமஹ. திருப்பாவை பிரபந்தே த்ரிம்ஷத் பத்யானி சந்தி. பஞ்சபத்யானாம் ஆத்ய பஞ்சபத்யானாம் அர்த்தம் அஸ்மாபிஹி அர்த்தஹ ஸ்ருதஹ பவதி. ஏகவாரம் சங்க்ஷேப ரூபேன நிவேதயாமி. பகவதஹ பஞ்ச ஸ்திதயஹ சந்தி. பரம், வியூகா, விபவஹ, அந்தர்யாமி, அர்ச்சா இதி ஏகைக்கேன பத்தியேன ஸ்திதிரேகா ஸ்துதா. அபிச ஏதச்ச விரதம் கதம் வா நேதவ்யம், கிம் கிம் கர்த்தவ்யம், கிம் ந கர்த்தவ்யம், விரதஸ்ய அனுஷ்டானே விருஷ்டிர் பவதி, விருஷ்டேஹ கிருதே கதம் பிரார்த்தனா கர்த்தவ்யா, யதி பகவந்தம் கரணத்ரயேன மனசா வாச்சா காயேன பகவந்தம் பிரார்த்தயாமஹ, பகவந்தம் சிந்தயாமஹ, பகவன் நாம சங்கீர்த்தனம் கரிஷ்யாமச்சேத் அஸ்மாகம் பாபானி அபி நஷ்யந்தி இதி சர்வம் உக்தம் பவதி பஞ்ச பத்யேஷு. இதானிம் ஷஷ்ட பத்யம் ஆரப்ய பஞ்சதஷ பத்ய பர்யந்தம் கோபிகானாம் உத்போதனம் பவதி. காரணத்வயம் அத்ர கிமர்த்தம் தே ஸ்வபந்தி தாஹ ஜானந்தி கலு விரதஸ்ய கிருதே அஸ்மாபிஹி பிராத்தகாலே ஏவ உத்தாய கந்தவ்யமிதி. கிமர்த்தம் நித்ராம் குர்வந்தி இது சேத் கிருஷ்ணானுபவ சமயே வயம் ந ஜானீமஹ கிம் வா பவதி மூர்ச்சாமபி கச்சந்தி, மூர்ச்சாமபி ப்ராப்னுவந்தி கேசன பாகவதாஹ. தரிஹி தானு அதவா தாஹ அத்தவா தேஷாம் உத்போதனம் ஆவசியகம் பவதி. ததேகம் அன்யத் ஏகஸ்வாதுன புஞ்சீத இதி ஹி உக்திஹி அஸ்தி சூக்திஹி சுபாஷிதம் வர்த்ததே ஏகஸ்வாதுன புஞ்சீத. இது ஸ்வாதுதம ஃபலம் வா பதார்த்தம் வா கிமபி போஜனாய லபதே தத் ந ஏகஹ சன் ஏகா சதி தத் போக்தவ்யம் அபிது பாகவதை சஹ பக்தைஹி சஹ ஏதத் விஷயது அத்ரது பகவதஹ அனுபவஹ ஏவ போக்யம். அன்யத்ரது கேனாபி சஹ கைஷ்சித் சஹ தத்ர போஜனம் பவேத் யதோஹி ஏகஸ்வாதுன புஞ்சீத இதி ஹி வித்யதே இதி ஹி ஸ்ரூயதே. கூடியிருந்து குளிர்ந்தேலோ ரம்பாவா இதி ஹி கோதாதேவி அபி வக்ஷ்யதி. அதேவ ஏகைகஸ்யாஹ அபி கிரஹம் கத்வா தத்ர கோபிகானாம் பிரபோதனம் பவதி இதி. ஷஷ்ட பத்யே து கிருஷ்ணானுபவே முக்தா காபி பாலிகா கோபிகா வர்த்ததே தாம் போதயதி പ്രബോധയതി ഗോദാദേവി. പൂർവമേവ പ്രാപ്യമാനസ്യ കൃഷ്ണാനുഭവസ്യ കൃതേ ഉപകരണാനി യാനി താനി സർവാനപി ഉക്താനി തത്സർവം ജ്ഞാപയ്യ താം ബാലികാം ഉഷക്കാലം ഉഷക്കാലഹ ജാതഹ പ്രഭാതവേള ജാത തസ്യ ലിംഗാനി അപ്പി വർത്തന്തേ കലു ഉഷസി കേപി കേചന ശബ്ദാഹ ശ്രൂയന്തെ തേ സർവേ അപ്പി ലിംഗാനി ഭവന്തി തത്കാലസ്യ ദ്വിത്രാണി ലിംഗാനി സൂചയിത്വാ ഗോദാദേവി താം ബാലികാം പ്രബോധയതി. പദ്യം ഏവം ഭവതി ഉള്ളും ചിലമ്പിനഹാൻ ഉള്ളറയൻ കോയിൽ വെള്ളൈ വിളിസഞ്ചിൻ പേരറവം കേട്ടിലയോ ഉള്ളായെഴുന്തിരായ് പേമുല നഞ്ചുണ്ട് കള്ളച്ചകടം കലക്കഴിയക്കാലോച്ചി വെള്ളത്തറവിൽ തുയിലമർന്തവിത്തിനൈ ഉള്ളത്തുകൊണ്ട് മുനിവരുകളും യോഗികളും മെള്ള എഴുന്ത് അരിയന്ത പേരറവം ഉള്ളം പുകുന്ത് കുളിർന്തേലോരമ്പാവായ് പുള്ളും സിലമ്പിനെ കാൺ പുള്ളറയൻ കോയിലിൽ വെള്ളൈ വിളിസങ്കിൻ പേരറവം കേട്ടിലയോ പിള്ളാ എഴുന്തിരായ് പേമൽ നഞ്ചുണ്ട് കള്ളച്ചകടം കലക്കഴിയ കാലോച്ചി വെള്ളത്തറവിൽ തുയിലമർന്ത വിത്തിനെ ഉള്ളത്തുകൊണ്ട് മുനിവരുകളും യോഗികളും മെള്ള എഴുന്ത് അരിയന്ത പേരറവം ഉള്ളം പുകുന്ന് കുളിർന്തേലോ റെമ്പാവായ് പിള്ളായ് ഹേ ബാലിക്കെ ഹേ മുഗ്ധേ ഉത്തിഷ്ഠ നിദ്രാം ത്യജ തർഹി ഗൃഹസ്യ അന്തഃപ്രദേശാത് സാ ച ബാലിക പൃച്ഛതി കിമർത്ഥം മയാ ഇദാനിം നിദ്ര ത്യക്തവ്യ പ്രാതഃകാലഹ ജാതോ വാ ഇതി സാ പൃച്ഛതി തർഹി ബഹിസ്ത ബഹിഃ വിദ്യമാനാഹ ബാലികാഹ ഗോപികാഹ ഏവം വദന്തി പുള്ളും സിലംബിന കാൻ പുള്ള് പുള്ള് ഇത്യുക്തേ പക്ഷി പുള്ളും പക്ഷിനഹ പക്ഷിനഹ അപി പ്രാതഃകാലേ ഏവ ഇദാനിം ശബ്ദം കുർവന്തി സന്തി തേ നീഡാണി വിഹായ നീഡേഭ്യഃ ആഹാരാർത്ഥം നിർഗച്ഛന്തഃ സന്തി തദർത്ഥം സർവേപി മിലിത്വാ ശബ്ദം കുർവന്തി ഗച്ഛ ഗച്ഛ ഇദാനിം ഗച്ഛാമഹ ഇതി കൽപ്യതാം. സഹ ശബ്ദഃ കിം ത്വയാ ന ശ്രൂയതേ അസ്തു തത്തു സൂക്ഷ്മരൂപേണ ഭവേത് അപി ച പുള് അറയൻ കോയിലിൽ വെള്ളൈ വിളിസങ്കിൻ പേരറവം കേട്ടിലയോ സമീപേ ഏവ പുള് പുള് ഇത്യുക്തേ പക്ഷി ഇത് ദൃഷ്ടം. അറയൻ അറയൻ ഇത്യുക്തേ രാജ പക്ഷീനാം രാജാ ഭവതി ഗരുഡഃ. തസ്യ കോ കോ ഇത്യുക്തേ തസ്യാപി നേതാ യജമാനഃ ഭഗവാൻ വിഷ്ണുഃ. കോയിൽ ആലയഃ തസ്മിൻ ആലയേ പ്രാതഃകാലേ ഏവ ശ്വേത ശംഖാത് മഹാൻ ശബ്ദഃ ജാതഃ വിളി സംഗിൻ പേരറവം കേട്ടിലയോ മഹാൻ ശബ്ദഃ ജാതഃ കിം തമപി ന ശ്രുതവതി കഥമേതത് എഴുന്തിരായ് ഉത്തിഷ്ഠ നിദ്രാം ത്യജ കിമർത്ഥം സാതു ബാലാ ഖലു മുഗ്ധ വിസ്മൃതവതി പ്രായേണ സുപൃച്ഛതി കിമർത്ഥം മയാ ഉത്യതവ്യം ഇതി തദ്ഹി പേയ് മുലേ നഞ്ചു ഉണ്ട് കള്ളച്ചകടം കലക്കഴിയ കാലോച്ചി വെള്ളത്തറവിൽ തുയിലമർന്ത വിത്തിനൈ പേയ് മുലേ നഞ്ചുണ്ട് പൂതന തത്ര കൃഷ്ണസ്യ കൃതേ സ്തന്യപാനം പ്രദാതും ആഗതവതി ಸುಂದರ ಮಹಿಳಾಯಾ ರೂಪೇ ಪರಿವರ್ತನ ಕೃತ್ವಾ ಗೋಕುಲೆ ಆಗತವತಿ. ಯಶೋದಾಪಿ ತಸ್ಯೈ ಕೃಷ್ಣಂ ಪ್ರದಾಯ ಪುತ್ರಾಪಿ ಸ್ವಕಾರ್ಯಂ ಕರ್ತುಂ ಗತವತಿ. ವಿಷಮಿಶ್ರಿತ ಸ್ತನ್ಯೇನ ಕೃಷ್ಣಂ ಮಾರಯಿತುಂ ಹಿ ತತ್ರ ಆಗತವತಿ ಪೂತನ. ಸಾ ಯದಾ ಕೃಷ್ಣಸ್ಯ ಕೃತೆ ಸ್ತನ್ಯಪಾನಂ ಪ್ರದಾತುಂ ಯತಮಾನ ಆಸೀತ್, ಕೃಷ್ಣಃ ಕಿಂ ಕೃತವಾನ್? ಸ್ತನ್ಯೇನ ಸಹ ತಸ್ಯಾಹ ಪ್ರಾಣಾನಪಿ ಪೀತವಾನ್, ಪ್ರಾಣಾನಪಿ ಭುಕ್ತವಾನ್, ಸಾ ಮೃತವತಿ ಇತ್ಯರ್ಥಃ. ಪೇಮುಲೆ ನಂಜು ಉಂಡು ವಿಷಪಾನೇನ ಕೃಷ್ಣಸ್ಯ ಕಿಂ ಭವತಿ? ಕಿಮಪಿ ನ ಭವತಿ, ಸ ಪರಮಾತ್ಮ ಖಲು. ಪೂತನಾಯಾಹ ಅನುಗ್ರಹಂ ಸ್ಯಾತ್, ಅನುಗ್ರಹ ಸ್ಯಾತ್, ಯತೋ ಹಿ ಭಗವತಾ ಏವ ಸಾ ಮೃತ್ಯುಂ ಪ್ರಾಪ್ತವತಿ. ಅಸ್ತು, ತತ್ ಏಕಂ ಕೃಷ್ಣ ಲೀಲಾಯಾಂ ಲೀಲಾಸು ತತ್ ಏಕಂ ಕಳ್ಳಚ್ಚಗಡಂ ಕಲಕಯ್ಯ ಕಾಲೋಚಿ. ತತ್ರೈವ ಕಂಸೇನ ಬಹವಃ ರಾಕ್ಷಸಾಃ ಪ್ರೇಷಿತಾಃ, ದುರ್ಜನಾಃ ಪ್ರೇಷಿತಾಃ, ತೇಪಿ ಏಕೈಕಂ ರೂಪಂ ಸ್ವೀಕೃತ್ಯ ಗೋಕುಲಂ ಆಗತ್ಯ ಕೃಷ್ಣಂ ಮಾರಯಿತುಂ ಪ್ರಯತ್ನಂ ಕೃತವಂತಃ, ಕೇವಲಂ ಪ್ರಯತ್ನಂ ಕೃತವಂತಃ, ತೇ ಸರ್ವೇಪಿ ಮಾರಿತಾಃ ಆಸನ್. ಶಕಟಃ ಶಕಟಾಸುರಃ ಇತಿ ತಸ್ಯ ನಾಮ. ಸಹ ಶಕಟಸ್ಯ ರೂಪಂ ಧೃತ್ವಾ ಗೋಕುಲೆ ಕೃಷ್ಣಸ್ಯ ಗೃಹ ಸಮೀಪೇ ಏವ ತತ್ರ ಆಗತವಾನ್. ಕೃಷ್ಣಂ ಸಂರಕ್ಷಿತುಂ ಶಕಟಸ್ಯ ಅಧ ಪ್ರದೇಶೆ. ಯದಾ ಯಶೋದಾದೇವಿ ಕೃಷ್ಣಂ ತತ್ರ ಸ್ಥಾಪಿತವತಿ, ಶಕಟಾಸುರಃ ಶಕಟಸ್ಯ ಭಂಜನಂ ಕೃತ್ವಾ, ಸ್ವಯಮೇವ ಭಂಜನಂ ಕೃತ್ವಾ ಕೃಷ್ಣಸ ಉಪರಿ ಪಾತಯಿತ್ವಾ ತಂ ಮಾರಯಿತುಂ ವ್ಯವಸ್ಥಾಂ ಕೃತವಾನ್. ತತ್ಪೂರ್ವಮೇವ ಕೃಷ್ಣಃ ಬಾಲಕೃಷ್ಣಃ ತಚ್ಚ ಶಕಟಂ ಸ್ವಪಾದೇನ ತಾಡಿತವಾನ್, ಕ್ಷಿಪ್ತವಾನ್. ಕಳ್ಳಚ್ಚಕಡಂ ಕಲಕ್ ಅಯ್ಯ ಕಾಲೋಚಿ. ಶಕಟಸ್ಯ ರೂಪಂ ಯತ್ ಆಸೀತ್ ತತ್ ರೂಪಮೇವ ಭಗ್ನಂ ಆಸೀತ್. ಚಿನ್ನ ಭಿನ್ನ ಇತಿ ಏವ ಉಚ್ಯತೆ ಖಲು, ಚಿನ್ನ ಭಿನ್ನ ಜಾತಂ ತಚ್ಚ ಶಕಟಂ. ಎದತ್ ಸರ್ವಂ ಕೃತ್ವಾ ಸಹ ಮುಗ್ಧ ಬಾಲಕೃಷ್ಣಃ ಕಿಂ ಕೃತವಾನ್? ವೆಳ್ಳತ್ತರವಿಲ್ ತುಯಿಲಮಂದವಿತ್ಯನೈನ ಕಿಮಪಿ ಮಯಾ ಕೃತಂ, ಅಹಂ ತು ಆನಂದೇನ ಕ್ಷೀರಸಾಗರೇ ಶಯನಂ ಕರೋಮಿ, ನಾಹಂ ಕೃತವಾನ್ ಇತಿವತ್. ವೆಳ್ಳತ್ತರವಿಲ್, ವೆಳ್ಳತ್ತರವಿಲ್ ಇತ್ಯುಕ್ತೆ ಕ್ಷೀರಾಬ್ಧೌ, ತುಯಿಲ್ ಅಮರಂದ ವಿತ್ಯನೈ. ಶಬ್ದಾನಾಂ ಪ್ರಯೋಗಃ ಧ್ಯಾತವ್ಯಃ. ತುಯಿಲ್ ಅಮರಂದ ವಿತ್ಯನೆ, ನ ನಿದ್ರಾಂ ಕೃತವಾನ್, ನ ನಿದ್ರಾಂ ಕರೋತಿ ಭಗವಾನ್, ಕಿಂತು ತತ್ರ ಯೋಗೇ ತಿಷ್ಠತಿ. ಸರ್ವೇಷಾಮಪಿ ಜೀವಾತ್ಮನಾಂ ರಕ್ಷಣಂ ಕಥಂ ಕರಣೀಯಂ, ಕೋವಾ ಯತತೆ ಅತ್ರ ಆಗಂತುಂ ಮೋಕ್ಷಂ ಪ್ರಾಪ್ತುಂ, ತಸ್ಯ ಸಾಹಾಯಂ ಕಥಂ ಅಹಂ ಕರೋಮಿ ಕರಿಷ್ಯಾಮಿ ಇತಿ ಹಿ ಚಿಂತಯನ್ ಚಿಂತೆಯನ್ ಅಸ್ತಿ ಭಗವಾನ್ ಯೋಗ ನಿದ್ರಾಮೇವ ಕರೋತಿ. ತುಯಿಲ್ ಅಮರಂದ ವಿತ್ತಿನೈ, ವಿತ್ ಬೀಜಂ ಸಮಸ್ತ ಸೃಷ್ಟೀನಾಂ ಸಯೇವ ಕಾರಣಂ ಭವತಿ, ಅಭಿನ್ನ ನಿಮಿತ್ತೋಪಾದಾನ ಕಾರಣಂ ಇತಿ ಹಿ ವದಂತಿ ವಿಶಿಷ್ಟಾದ್ವೈತಿನಃ. ಉಪಾದಾನ ಕಾರಣಂ ಏಕಂ, ನಿಮಿತ್ತ ಕಾರಣಂ ಅನ್ಯತ್. ಮೃತ್ ಘಟಾಯತೆ ಘಟಂ ಭವತಿ, ತರ್ಹಿ ಘಟಸ್ಯ ಮೃತ್ ಉಪಾದಾನ ಕಾರಣಂ ಭವತಿ. ಕಿಂತು ಮೃತ್ ತಾವತ್ ಸ್ವಯಮೇವ ಘಟರೂಪೇಣ ಪರಿವರ್ತಿತುಂ ನ ಶಕ್ನೋತಿ, ನ ಮೃದಾ ಶಕ್ಯಂ ತತ್. ಅತಃ ಕುಲಾಲಸ್ಯ ಆವಶ್ಯಕಂ ಭವತಿ. ಕುಲಾಲಃ ಕಿಂ ಕರೋತಿ? ಕೇನಚಿತ್ ಕರಣೇನ ಕೈಶ್ಚಿತ್ ಕರಣೈಹಿ ತಾಂಚ ಮೃದಂ ಘಟೀಕರೋತಿ. താഭ്യഹ ഘടം ജനയതി അതയേവ സഹ നിമിത്തകാരണം ഭവതി താനി ച ഉപകരണാനി അപ്പി നിമിത്തകാരണമിതി വക്തും ശക്യതെ സഹകായകാരണമപ്പി ഭവതു തത്സർവമപ്പി നിമിത്തം ഇതി വക്തും ശക്യതെ ഘടസ്യ കൃതേ ഏവം മൃത് ഏവം കുലാലസ്യ കാരണത അസ്തി ചേത് അസ്യാം ജഗത്യാം അസ്യാഹ ജഗത്യാഹ കാരണം കിം ഭവതി അഥവാ കഹ ഭവതി ഇത്യുക്തെ അസ്യ ജഗതഃ സൃഷ്ടേഹ ഭഗവതഃ ഏവ കാരണത്വം ഭവതി സയേവ ഉപാധാരണം കാരണം ഉപാധാരണ കാരണം ഇത്യുക്തെ മെറ്റീരിയൽ കാസ് ഇതി വദന്തി പ്രകൃതി പ്രകൃതിഹി മൂല പ്രകൃതിഹി തസ്മിന്നപി അന്തഃപ്രവേശനം കൃത്വാ ഭഗവാൻ പ്രകൃതിം താം പ്രകൃതിം വർദ്ധയതി അതേവ സൃഷ്ടിർഭവതി നിമിത്തകാരണമപി സയേവ അതഃ ഭഗവാൻ വിത്ത് ഇത്യുക്തേ ബീജം ബീജം ഇത്യുക്തേ കാരണം കിം കാരണം അഭിന്ന നിമിത്തോപാദാന കാരണം ദ്വയമപി സയേവ നിമിത്തകാരണമപി സയേവ ഉപാദാനകാരണമപി സയേവ പ്രകൃതിദ്വാരാ ഇതി ഹി ഭാവഃ തുലമന്ദ വിത്തിനൈ തംച ബീജം തച്ച ബീജം മുനയഃ ഏവം യോഗിനഃ കിം കുർവന്തി ഉള്ളത്തുകൊണ്ട് സദാ സർവകാലമപി തേ ഭഗവന്തമേവ ചിന്തയന്തഃ സന്തി തേഷാം ഹൃദയേ കൃഷ്ണഃ ഭഗവാൻ വിഷ്ണുഃ സർവദാ സദാ തിഷ്ഠതി യഥാ ഹനുമതഃ കഥായാമപി വയം ഏവം ശൃണുമഃ ഹൃത്പ്രദേശേ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന രാമാദയഃ അതഃ തൈഃ സഹ ശ്രീരാമഃ തത്ര ആസനേ ഉപവിശന്നേവ ദർശനം കൃതവാൻ ഇതി ചിത്രാണ്യപി ലഭന്തേ തത്ര തത്ര വയമപി പശ്യാമഃ യോഗി ഖലു തൈഃ ശക്യം തത് ഭഗവന്തം ചിന്തയിത്വാ തേഷാം ചിത്തേയേവ ഹൃദിയേവ ഭഗവന്തം സ്ഥാപയിത്തും ശക്നുവന്തി ഉള്ളത്തുകൊണ്ട് മുനിവർഗളും യോഗികളും സദാ പശ്യന്തി സൂരയഃ തത്ര നിത്യവിഭൂത്യാം അത്രാപി കേചന ഭാഗ്യശാലിനഃ ഭഗവതഃ അനുഗ്രഹേന സദാ സർവകാലമപി ഭഗവന്തമേവ അനുഭവന്തഃ സന്തി അന്തഃ ഏവ തേ കിം കുർവന്തി പ്രതിദിനം പ്രാതഃകാലേ ഏവ തേ ഉത്തിഷ്ഠന്തി പ്രാതഃകാലേ ഏവ ജാഗർത്തി ജാഗരണം കൃത്വാ കിം കുറുവന്തി ഹരി ഹരി ഹരി ഹരി ഹരി രീതി സപ്തവാരം വദന്തി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഇതി ഏവം ഘോഷം താവത് കുറുവന്തി കിന്തു ആ ഘോഷം കുറുവന്തി ഹരി എന്ന പേരരവം മെല്ല എഴുന്ത് കിമർത്ഥം തേ മന്ദ രൂപേണ ഉത്തിഷ്ഠന്തി ഝടിതേന ഉത്തിഷ്ഠന്തി ഇതി കിമർത്ഥമിതി ചേത് ഭഗവാൻ അന്തഃ സ്വപിതി ഖലു സഹ ശയനം കരോതി ഖലു യദി വയം അസ്മാകം ശയ്യാം ഝടിതി ത്യജാമഃ ഉത്തിഷ്ഠാമഃ തർഹി ഭഗവതഃ അപി ഉദ്ബോധനം ഭവേത് പ്രബോധനം ഭവേത് സാ മാസ്തു തദ് മാസ്തു സഹ ഇതോപി നിദ്രാം കരോതു ഇതി ഭാവഃ പുത്ര ഇവ ഭാവ്യത്തെ ഭഗവാൻ യോഗിഭിഹി മുനിഭിഹി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഇതി പേരരവം ഇതി മഹതാ ശബ്ദേന ആഹ്വയന്തി ഉച്ചാരണം കുറുവന്തി ഹരി ഹരി ഹരി ഇതി ഹരിസ്മരണേന പാപാൽ നശ്യന്തി ഇതി അതഃ പ്രാതഃകാലേ യദാ വയം ശയ്യാം ത്യജാമഃ ഉത്താസ്യാമഃ തദാ അസ്മാഭിഹി ഹരിഹി ഹരിഹി ഹരിഹി ഹരിഹി ഹരിഹി ഹരിഹി ഹരിഹി ഇതി സപ്തവാരം ഘോഷഃ കർത്തവ്യഃ കിം തം ഘോഷമപി ന ശ്രുതവതി ഉത്തിഷ്ഠ കിഞ്ചിത് മാ വദ ഇദാനിം ഉള്ളം പുകുന്ത് കുളിന്ദേരംഭാവായ് തച്ച നാമസങ്കീർത്തനം അസ്മാകം ചിത്തേ തത് പ്രവിശ്യ അസ്മാകം ചിത്തമപി ശീതം ജായേത താപഃ വർത്തതേ ഖലു സ സംസാര താപഹ അസ്തി സർവേഷാം. താപസ്യ കഥം വാ ശമനം ഭവതി നാമ സങ്കീർത്തനേന ഹരിനാമ സങ്കീർത്തനേന. അതഃ തച്ഛൃണു ത്വമപി നാമ സങ്കീർത്തനം കുരു ചല അസ്മാഭിഃ സഹ ഇദാനീം നിർഗച്ഛ ഗൃഹം ത്യജ അസ്മാഭിഃ സഹ ബഹിരാഗച്ഛ. തദാ വീഥ്യാം ഭഗവതഃ പുറപ്പാട് ഇതിഹ ഉച്യതേ ഗമനം. വീഥ്യാം ഗമനം ഭവതി ഭഗവതഃ മന്ദിരസ്യ ചതസ്രഹ വീഥയഃ ഭവന്തി ഖലു. തേഷു ഭഗവാൻ ബഹിരാഗച്ഛതി ഭക്താനാം കൃതേ ദർശനം പ്രദാതും. തദാ പൂർവഭാഗേ പുറതഃ ഭഗവതഃ പുറതഃ യേ വിദ്വാംസഃ ദിവ്യപ്രബന്ധസ്യ അധ്യയനം കൃതവന്തഃ തേ പാരായണം കുർവന്തഃ ഗച്ഛന്തി. ഭഗവതഃ പൃഷ്ടതഃ യേ വേദവിദഃ വേദസ്യ അധ്യയനം കൃതവന്തഃ തേ പാരായണം കൃത്വാ ഗച്ഛന്തി. കഥം ഗച്ഛന്തി? ഹസ്തേന ഹസ്തം ഗൃഹീത്വാ, ഹസ്തേന ഹസ്തം ഗൃഹീത്വാ സർവേപി മിലിത്വാ ആനന്ദരൂപേണ തത്ര പാരായണം കുർവന്തഃ സന്തി. തദ്വത് ഉത്തിഷ്ഠ ചല വയമപി തഥൈവ കുർമഃ. ഹസ്തേന ഹസ്തം ഗൃഹീത്വാ വയം സർവേപി ആനന്ദം അനുഭവാമഃ. ഉത്തിഷ്ഠ ഇതി ആഹ്വയതി ഗോദാദേവി ഗോപകന്യാഭിഃ സഹ. ഏഷഃ അന്യാപദേശഃ. സ്വാപദേശസ്യ കൃതേ കിഞ്ചിത് വദാമഃ. അത്ര പക്ഷിണഃ ആചാര്യാഃ, ആചാര്യാഃ ഏവ പക്ഷിരൂപേണ ഭാവ്യന്തി. യദാ പക്ഷിണഃ പ്രാതഃകാലസ്യ ജ്ഞാപനം കുർവന്തി ശബ്ദം കൃത്വാ ആചാര്യാഃ അപി അജ്ഞാനാത് വയം ജ്ഞാനമാർഗേ ഗച്ഛാമഃ അസ്മാഭിഃ ഗന്തവ്യം ഇതി തേപി ഉപദേശം കുർവന്തി. ശബ്ദഃ താവത് ഉപദേശഃ. അതഃ ആചാര്യാഃ പക്ഷിണഃ, പക്ഷിണഃ ആചാര്യാഃ ഇതി. പൂർവോക്തരീത്യ അസ്മാകം ആചാര്യാഃ അത്ര ബഹുവിഷയാൻ പ്രദർശയന്തി. തേഷാം സാമർഥ്യം ഇവം വർത്തതേ, അനുഭവഃ ഇവം വർത്തതേ. ഏകശബ്ദശ്രവണേന തസ്യ പ്രയോഗഃ അന്യത്ര കുത്രാപി വർത്തേത തമപി സ്മരന്തി. അനുഭവഃ താദൃശം ഭവതി. അത്രാപി ആചാര്യാഃ പക്ഷിണഃ വേദാത്മാ ഗരുഡഃ ഉള്ളറയൻ. കോയിൽ ഇത്യുക്തേ വേദാഃ. തത്ര വിളിസംഗ് പ്രണവഃ ഭവതി ഇതി. ശംഖഃ അപി പ്രണവ രൂപേണ വിദ്യതേ ഖലു. അതഃ ഉത്തിഷ്ഠ ഉപദേശം താവത് ശൃണു ഇത്യപി ഭാവഃ. അത്ര അസ്തു. ഇതോപി വിഷയദ്വയമേവ വിജ്ഞാപയിത്വാ വിജ്ഞാപ്യ സമാപനം കുർമഃ. പേരരവം, പേരരവം മഹാൻ ശബ്ദഃ. ശ്രീമദ് രാമായണേപി കുത്രചിത് പേരരവം വർത്തതെ. സുഗ്രീവഃ സ്വസ്യ കർത്തവ്യം വിസ്മൃത്യ സ്വഗൃഹേയേവ വിഷയാണ് അനുഭൂയ വർത്തതെ. തദാ രാമേണ പ്രേഷിതഃ ലക്ഷ്മണഃ കുപിതഃ തത്ര ഗത്വാ ദ്വാരേയേവ തസ്യ ധനുഷഃ ജ്യായാഃ ശബ്ദം കരോതി ടങ്കണം. ടങ് ഇതി ആയതി ഖലു. സ ശബ്ദഃ മഹാൻ അഭൂത് മഹാരാജസ്യ സുഗ്രീവസ്യ ഭയം ജനിതവാൻ ഇതി സ ശബ്ദഃ. തദ്വത് പേരരവം കേട്ടലിയോ. അതേവ ഏകശബ്ദശ്രവണേന തസ്യ പ്രയോഗഃ തസ്യ അനുഭവ യത്ര കുത്രചിത് വർത്തതെ തം സർവമപി ആചാര്യാഃ സ്മരന്തി. അന്യത് ഏകം സ്വാരസ്യം ഭവതി പരാശരഭട്ടസ്യ ഭട്ടാര്യസ്യ കാലക്ഷേപേ കേപി പൃഷ്ടവന്തഃ ഗോദായാഃ അവതാരസ്ഥലേ അഥവാ கிருஷ்ண அனுபவ கிருஷ்ண அவதார சமயே கிம் கசியாபி நித்ரா பவதி வா, சதா கிருஷ்ணஸ்ய வேணுகானம் ஷுண்வந்தி, கிருஷ்ணஸ்ய லீலாம் பஷ்யந்தி, கிருஷ்ணஸ்மரணம் பவதி, கோதாயாஹ அபி நித்ராம் பவிதும் அர்ஹதி வா, நித்ரா பவிதும் அர்ஹதி வா, பக்ஷிணஹ அபி நித்ராம் பவிதும் அர்ஹதி வா இதி கேபி பிருஷ்டவந்தஹ, தரிஹி பராசர பட்டாரியஹ ஏவம் உக்தவந்தஹ ந ந இதி, கோதாயாஹ அபி ந, பக்ஷிணஹ அபி ந, சர்வே கிருஷ்ணானுபவே ஏவ திஷ்டந்தஹ சந்தி, அதேவ ப்ராதகாலே சமயே சகாலே தே ஸ்வயம் உத்தாய அன்யான் அபி உத்தாபயித்தும் தே பிரவர்த்தந்தே ஸ்ம இதி பாவஹ, பிராவர்த்தந்த இதி பாவஹ. அஸ்து, இதானிம் ஷஷ்ட பத்யஸ்ய அர்த்தம் வயம் அனுபூதவந்தஹ. அக்ரிம டங்கனே ரெக்கார்டிங் மத்தியே வயம் மேலிஷ்யாமஹ. ஸ்ரீமத்யை கோதாயை நமஹ, ஸ்ரீமதே ராமானுஜாய நமஹ.